ലക്ഷ്മീവാരം ലക്ഷ്മീവാരം നമ്മം മനീസോ ലക്ഷ്മീവാരം നമ്മം മനീസോ ലക്ഷ്മീവാരം നമ്മം മനീസോ ലക്ഷ്മീവാരം നമ്മം മനീസോ ലക്ഷ്മീവാരം ലക്ഷ്മീവാരം കനകവൃഷ്ടിയ കരയുതവാരെ മനകേ മാനവ സിദ്ധിയ തോരെ കനകവൃഷ്ടിയ കരയുതവാരെ മനകേ മാനവ സിദ്ധിയ തോരെ ദിനകര കോടി തേജലി ഒഴവ കനകരായന കുമാരി വേഗ ദിനകര കോടി തേജലി ഒഴവ കനകരായന കുമാരി വേഗ ലക്ഷ്മീവാരം ഗലര ഭക്തര മനയ നിത്യ മഹോത്സവ നിത്യ സുമംഗള അത്യുത്ത ഗലര ഭക്തര മനയ നിത്യ മഹോത്സവ നിത്യ സുമംഗള സത്യമ തോരുവ രാധു ജനര ചിത്തരി കൊഴവ കുക്കണി കൊമ്പെ സത്യമ തോരുവ രാധു ജനര ചിത്തരി കൊഴവ കുക്കണി കൊമ്പെ ലക്ഷ്മീവാരം ഭാഗ്യവ കൊട്ടു കങ്കണ കയ്യാതിരുതവാരെ സംഖ്യയില്ലല ഭാഗ്യവ കൊട്ടു കങ്കണ കയ്യാതിരുതവാരെ കുങ്കുമാക്കിതേ പങ്കജലോചന വെങ്കടരമണല പിങ്കടരാണി കുങ്കുമാക്കിതേ പങ്കജലോചന വെങ്കടരമണല പിങ്കടരാണി ലക്ഷ്മീവാരം ുംഹരിച്ച് ശുക്രവാര പൂജയ വേളക തക്കര തുപ്പാകാരുഹരിച്ച് ശുക്രവാര പൂജയ വേളക അക്കരമുള്ളിരി രംഗം ചൊക്ക പുരന്തര വിടലനാണ് അക്കരമുള്ളിരി രംഗന ചൊക്ക പുരന്തര വിടലനാണ് ലക്ഷ്മീവാരമ്മ നമ്മ മനീസോ.